天花闹雨，സൂത്രകാരം ച ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് മുഴുവൻ പ്രത്യാഹാരത്തെക്കുറിച്ചാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, പുതിയ വിഷയമൊന്നും വന്നില്ല. അക്ഷര സമാമനായത്തെക്കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ആദ്യം അക്ഷര സമാമനായത്തെ ഉപദേശിച്ചു, അത് കഴിഞ്ഞ് അലന്ത്യം എന്നുള്ള സൂത്രം കൊണ്ട് അന്ത്യവർണ്ണങ്ങൾക്ക് സഞ്ജ വിധിച്ചു, ആദ്യരന്ത്യന സഹേതം കൊണ്ട് പ്രത്യാഹാരം ഉണ്ടായി. ആദ്യം പ്രത്യാഹാരങ്ങൾ കിട്ടി. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ഈ ഊറ്, അങ്ങനെ അക്ഷര സമാമനായത്തിലുള്ള വർണ്ണങ്ങളെ ഗ്രഹിക്കണം. അതിനുവേണ്ടിയിട്ടാണ് അണ്ണ് പ്രത്യാഹാരത്തെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഓരോ വർണ്ണങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. ഉഗാലോചരസ്വ ദീർഘപ്രത ഹ്രസ്വം ദീർഘം പ്ലുതം മൂന്ന് സ്വപ്നം വിധിച്ചു. അതുകൊണ്ട് ആ എന്ന് പറയുന്നത് തന്നെ മൂന്നായി തിരിഞ്ഞു, ഹ്രസ്വമായി ദീർഘമായി പ്ലുതമായി. പിന്നെ ഉച്ചയുരുദാത്തഹ നീചരനുദാത്തഹ സമാഹാരസ്വരിത എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വീണ്ടും ഭേദമുണ്ടായി. ആ ഹ്രസ്വവും ദീർഘവും പൊളുത്തവും തന്നെ ഉദാത്തവും അനുദാത്ത സ്വരിതവും ഇങ്ങനെ മാറി. പിന്നെ മുഖനാസിക വചനം അനുനാസിക, വീണ്ടും ആ വർണ്ണത്തിന് അനുനാസിക വന്നു, ഒരു ഭേദം കൂടെ വന്നു. ഭേദം വരാത്തത് കൊണ്ട് അങ്ങനെ മൊത്തം അകാലത്തിന് 18 ഭേദം വന്നു. ഈ പറഞ്ഞതെല്ലാം അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങളെ സംബന്ധിച്ചാണ്, അതിനും പ്രത്യാഹാരങ്ങളെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് തുല്യാസി പ്രയത്ന സവർണം എന്നിട്ട് പറഞ്ഞു ഈ അകാരത്തിന് 18 ഭേദങ്ങളുണ്ട്. ആ ഭേദങ്ങൾക്ക് അത് നേരത്തെ കിട്ടിയതാണ്, സവർണ സംജ്ഞയുണ്ട്. ഈക്ക് 18 ഭേദം, ഊവിന് 18 ഭേദം, ഇതെല്ലാം സവർണമെന്ന് പേരുണ്ട്. അത് കഴിഞ്ഞ് അണു സവർണ്ണ ചെയ്യ അപ്പുറത്തേ വന്നിട്ട് പറഞ്ഞു അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹ്രസ്വമാണ് വരുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവിടെ ദീർഘത്തെയും ഗ്രഹിക്കാം, ചില സന്ദർഭങ്ങളിൽ ഗ്രഹിക്കാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മുമ്പോട്ട് പഠിച്ചു പോകാം, യാതൊരു ഭയവും വേണ്ട വ്യാകരണത്തെ സംബന്ധിച്ച്. ബാക്കി ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരിച്ചു. ഈ വിശദീകരണങ്ങളെല്ലാം വ്യാകരണത്തെ ഗൗരവമായിട്ട് സമീപിക്കുന്നവർക്ക് വേണ്ടിയാണ്. സൂത്രം, സൂത്രത്തിന്റെ അർത്ഥം ഇതെല്ലാം വ്യക്തമായി ധരിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക്. പണത് സവർണിച്ച് അപ്രത്യാന്ന് പറയും. നമ്മൾ രണ്ടു ദിവസം ചർച്ച ചെയ്ത് ആ ചർച്ച ഒരാൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ആദ്യം കേൾക്കുകയാണ്, മുമ്പ് പരിചയമൊന്നുമില്ല, കേട്ടിട്ട് കേട്ടവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അത് പൂർണ്ണമായി മനസ്സിലായാൽ നല്ലത്. അല്ല, ഇനി മനസ്സിലായില്ലെങ്കിലും അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന ഹ്രസ്വത്തെയും അതുപോലെ ദീർഘത്തെയും എടുക്കാം, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. അത്രയും മനസ്സിലായാൽ നമുക്ക് മുമ്പോട്ട് പോകാം, അത്രയും അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും മനസ്സിലായില്ല എന്ന് വിചാരിച്ചാർക്കും ആശയക്കുഴപ്പം വരേണ്ട കാര്യമില്ല, മുമ്പോട്ട് തന്നെ പോകാം. അടുത്ത സൂത്രം പരഹ സന്നികർഷ സംഹിത വർണ്ണാനാം അതിശയിതഃ സന്നിധി സംഹിത സ്യാത്. ഇത് സംഹിത എന്ന് പറയുന്ന ഒരു സപ്നയെ വിധിക്കുകയാണ്. ഇതുവരെയല്ല സപ്നകളെ വിധിക്കുകയാണ് ചെയ്തത്. ഇത് സപ്ന വിധിക്കുന്നു. സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നോക്ക് മനസ്സിലാക്കാം. രാമഹ എന്ന് ഞാൻ ഉച്ചരിക്കുന്നു. രേഖം ആകാരം മകാരം വിസർഗം ഇത്രയും വർണ്ണങ്ങൾ ഇതിൽ വരുന്നുണ്ട്. രാമഹ എന്ന് ഉച്ചരിക്കുമ്പോൾ ഈ വർണ്ണങ്ങളെല്ലാം സംഹിതയിലാണ് എന്നാണ് ഈ സൂത്രം പറയുന്നത്. അപ്പൊ മനസ്സിലാക്കാവുന്ന സംഹിത എന്ന് പറഞ്ഞാൽ എന്താണോ, വർണ്ണങ്ങൾ ചേർന്നിരിക്കുക അടുത്തടുത്ത് ഉച്ചരിക്കുക. നമ്മൾ ഉച്ചരിക്കുന്നിടത്തുകൊണ്ട് എഴുതുന്നിടത്തുകൊണ്ട് രാമഹ എന്ന് ഉച്ചരിക്കുന്നിടത്ത് വർണ്ണങ്ങൾ സംഹിതയിലാണ് എന്ന് പറഞ്ഞാൽ ചേർത്ത് ഉച്ചരിക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് സംഹിത. അപ്പൊ അതിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇനി ഇതിനെ സംബന്ധിച്ച് ചില നിയമങ്ങളുണ്ട്. നിത്യമായ സംഹിതയുണ്ട്, അനിത്യമായ സംഹിതയുണ്ട്. രാമഹ എന്നുള്ളിടത്ത് നിത്യസംഹിതയാണ്. രാമഹ എന്ന് പറയുന്ന പദം നമുക്ക് ഉച്ചരിക്കണമെന്ന് സാധാരണഗതിയിൽ, അത് നമ്മൾ സംഹിതയിൽ തന്നെ ഉച്ചരിക്കണം. അതിന് അപവാദമെന്ന് വെച്ചാൽ അപൂർവ ചില സ്ഥലങ്ങളിലേ വരത്തുള്ളൂ, സാധാരണമല്ല. അതായതിപ്പോ ഒരാള് ഗദ്ഗദത്തോടുകൂടി ഉച്ചരിക്കണം, വലിയ സങ്കടം വന്നിട്ട് രാമ എന്ന് ഉച്ചരിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല, ഭയന്ന് ഗദ്ഗദത്തിൽ ഉച്ചരിക്കുമ്പോൾ അവിടെ സംഹിത ഇല്ലാതെ വരും. സാധാരണ സംഭാഷണത്തിൽ വരുന്നതല്ലല്ലോ. ഇപ്പൊ രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോ പ്ലെയിനിലിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പ്ലെയിനിരുന്ന സന്തോഷമാണ്, സീതയ്ക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ സീതയ്ക്ക് രാമൻ നാമം ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഗദ്ഗദം കൊണ്ടാണ് ഉച്ചരിച്ച് അവിടെ സംഹിതയില്ല, കാരണം അത്രയും ദുഃഖത്തിലാണ് സീത ഇരിക്കുന്നത്. അങ്ങനെ അല്ലാതെയുള്ള സന്ദർഭങ്ങളിലെല്ലാം എന്തുവരും, നമ്മൾ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ സംഹിത നിത്യമാണ്. സംഹിത എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ശബ്ദങ്ങളുടെ ചേർച്ച, ആ ചേർച്ചയാണ് സംഹിത എന്ന് പറയുന്നത്. പക്ഷെ വ്യാകരണത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ പദങ്ങളിൽ എന്തുവരും, സംഹിത നിത്യമാണ്. രാജപുരുഷ എന്ന് പറയും, രാജപുരുഷ എന്ന് പറയുന്നത് രാജൻ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, പുരുഷൻ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, പുരുഷ. പക്ഷെ ഇതിനെ എന്ത് പറയും, ഇവിടെ സംഹിത നിത്യമാണ്, അതുകൊണ്ട് അതിനെ അഖണ്ഡ പദമെന്ന് പറയും. അവിടെ പദം അഖണ്ഡമായി ചേർന്നിരിക്കുകയാണ്. രണ്ട് പദങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്, ചേർത്ത് വെച്ചിരിക്കുകയാണ്. രാജൻ ശബ്ദത്തിന്റെ വിഭക്തിയെല്ലാം ലോപിച്ചു പോയി പുരുഷ ശബ്ദത്തിനോട് ചേർത്തിരിക്കുകയാണ്. ഇവിടെ സംഹിത നിത്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത് സംഹിതൈക പദേ നിത്യ. ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, ചിലടത്തൊക്കെ അത് വരും. സംഹിത ഏകപദത്തിൽ നിത്യമാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നിത്യ ധാതു ഉപസർഗയോഹോ, ധാതുവും ഉപസർഗവും വരുന്നിടത്തും സംഹിത നിത്യമാണ്. പ്രഹരതി ആഹരതി എന്നെല്ലാം പറയുന്നിടത്ത് ധാതു ഉപസർഗവും ചേർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളിനി വിശദമായി പഠിക്കും, ഇപ്പൊ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രഹരതി പ്ര ഉപസർഗം, ഹരതി ധാതുവിന്റെ രൂപമാണ്, അതും സംഹിത നിത്യമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ചേർത്ത് തന്നെ ഉച്ചരിക്കണം, പ്രഹരതി തന്നെ ഉച്ചരിക്കണം. പ്രാ നിർത്തിയിട്ട് ഹരതി അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. സം അത് കഴിഞ്ഞിട്ട് ഹരതി ഉച്ചരിക്കാൻ പാടില്ല. സംഹരതി പ്രഹരതി ആഹരതി വിഹരതി ഇങ്ങനെയൊക്കെ തന്നെ ഉച്ചരിക്കണം. എന്തുകൊണ്ട്? സംഹിത അവിടെ നിത്യമാണ് എന്ന് പറഞ്ഞാൽ സംഹിത നമ്മുടെ ഉച്ചാരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നിത്യ സമാസേ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, രാമ എന്ന് പറയുന്നത് പോലെ തന്നെ രാജപുരുഷ ഷഷ്ടി തത്പുരുഷ സമാസമാണ്. അവിടെ ഈ സംഹിത നിത്യമാണ്. നമ്മൾ ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വ്യാകരണന്മാരായതുകൊണ്ട്, വ്യാകരണം പഠിക്കുന്നവരായതുകൊണ്ട് സമാസങ്ങളെ പദം പിരിക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സമാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ വിഗ്രഹിക്കാനേ പാടുള്ളൂ. രാജപുരുഷ എന്നൊരു സമസ്ത പദം കണ്ടു കഴിഞ്ഞാൽ സംസ്കൃതത്തെക്കുറിച്ച് സാമാന്യ ബോധമുള്ളവരാണെങ്കിൽ അത് വായിക്കുമ്പോൾ രാജപുരുഷ ഒറ്റ പദമായിട്ടാണ് വായിക്കണം. കാരണം അവിടെ സംഹിത നിത്യമാണ്. പിന്നെ അത് പിരിക്കണമെങ്കിൽ എങ്ങനെ പിരിക്കണം? രാജ്ഞ പുരുഷ അങ്ങനെ പിരിക്കണം. പ്രത്യേകിച്ച് ശ്ലോകങ്ങളും മറ്റും വായിക്കുമ്പോൾ അവിടെ രാജ പുരുഷ എന്നാരും പഠിപ്പിക്കാൻ പോരുത്, ഭയങ്കര അബദ്ധമാണത്. അങ്ങനെ പാടില്ല. എന്തുകൊണ്ട്? സംഹിത അവിടെ നിത്യമാണ്. അത് രാജ പുരുഷ എന്ന് നമ്മൾ പിരിച്ചു വായിക്കുകയാണെങ്കിൽ കേൾക്കുന്നവൻ മനസ്സിലാക്കും, ആ മനസ്സിലാവും. യവനത് വായിക്കാനും അറിയത്തില്ല, യവനതിൻ്റെ അർത്ഥം നേരെ ചൊവ്വേ അറിയത്തില്ല, യവനത് പഠിപ്പിക്കാനും യോഗ്യനല്ല എന്ന് വിവരമുള്ളവൻ മനസ്സിലാക്കും. നമ്മളിന്ന് വിവരമില്ലാത്തവരാണ് കൂടുതലും പഠിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പിരിക്കുന്നതിനും കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമില്ല. വിവരക്കേട് മനസ്സിലാക്കണമെങ്കിലും വിവരമുള്ളവൻ വേണ്ടേ മുമ്പിൽ? അതില്ലാത്തതുകൊണ്ട് വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാടാണ്. പക്ഷേ സംഹിത നിത്യമാണ്, അവിടെ പിരിക്കരുത്, വിഗ്രഹിക്കണം. നിത്യപദങ്ങളിൽ തനത് പിരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതാണ് സംഹിതൈകപദേ നിത്യ. രാമശബ്ദത്തിൽ നിത്യ ധാതു ഉപസർഗയോഹോ പ്ര ഹരതി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിത്യ സമാസേ സമാസത്തിലും നിത്യമാണ്. പിന്നെ എവിടെയാ നമുക്ക്? സാറിന് ഈ വ്യാകരണം പഠിക്കുന്ന ഇപ്പോൾ ഈ നമ്മുടെ ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് പലരും ചോദിക്കും, സ്വാമി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്ലോകങ്ങളൊക്കെ കാണുമ്പോൾ പിരിച്ചു വായിക്കാമോ? വായിക്കാമെന്നും പറയാം, വായിക്കാൻ പറ്റില്ലെന്നും പറയാം, രണ്ടും പറയാം. സംസ്കൃതത്തിലെ പദങ്ങളെക്കുറിച്ച് പരിചയമുള്ളവർക്ക് പിരിച്ചു വായിക്കാം. നമ്മൾ പദങ്ങൾ നമുക്ക് കുറച്ച് ബോധമുണ്ടെങ്കിൽ നമുക്കത് പിരിച്ചു വായിക്കാം. ഒരു പദപരിചയം വേണം. ഞാൻ കണ്ടിട്ടുണ്ട് സംസ്കൃതത്തിലൊന്നും വലിയ പാണ്ഡിത്യമില്ലാത്ത ആൾക്കാർ രാമായണം ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ ശരിയായി പിരിച്ചു വായിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് പദപരിചയമുണ്ട്, വ്യാകരണമൊന്നും പഠിച്ചിട്ടില്ല. മറ്റുള്ളവർ പദം പിരിച്ചു വായിക്കുന്ന കേട്ടിട്ട് അവർ പിരിച്ചു വായിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലെ രാമായണം തന്നെ എഴുത്തച്ഛൻ്റെ, അത് തന്നെ പിരിച്ചു വായിക്കാൻ പ്രയാസമാണ് പലരുടെ. പാലങ്ക മൂലങ്ക എന്നായിപ്പോ. പക്ഷെ ചിലർ സാധാരണ മനുഷ്യർ, ഈ വ്യാകരണമൊന്നും പഠിച്ചിട്ടില്ലാത്ത സാധാരണ മനുഷ്യർ, വലിയ അക്ഷരാഭ്യാസമൊന്നുമില്ലാത്ത, ശരിയായിട്ട് പിരിച്ചു വായിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് പദപരിചയം കൊണ്ടാണ്. അപ്പോൾ പദപരിചയം ആവശ്യമാണ് പദങ്ങളെ പിരിച്ചു വായിക്കണമെങ്കിൽ. ആ പദപരിചയം എങ്ങനെ ഉണ്ടാവും? ഇത്തരം ഗ്രന്ഥങ്ങൾ വായിച്ച് വായിച്ച് വാക്കുകളുമായിട്ട് അതിൻ്റെ അർത്ഥവുമായിട്ട് പരിചയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൂടാതെ തന്നെ പിരിച്ചു വായിക്കണം. പക്ഷെ സമാസം അങ്ങനെയല്ല, അതിന് ഭാഷാജ്ഞാനം ഉണ്ടായാലേ പറ്റും. ഇതേത് സമാസം എന്നറിയണം. ബഹുവ്രീഹാണോ തത്പുരുഷനാണോ ദ്വന്ദ്വമാണോ അവ്യയഭാവനാണോ ഇതൊക്കെ തിരിച്ചറിയണം. എങ്ങനെ വിഗ്രഹിക്കണമെന്നറിയണം. വിഭക്തിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. ലിംഗ വചനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം വേണം, എന്നാലേ വിഗ്രഹിക്കാൻ പറ്റും. പദപരിചയമുണ്ടെങ്കിൽ നമുക്ക് പിരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ രണ്ട് പദങ്ങൾ അവിടെ എന്താണ്, ഏകപദമല്ല, സമാസമല്ല, ധാതുപസർഗങ്ങളല്ല. വാക്യത്തിൽ വാക്യേതു സ വിവക്ഷാം അപേക്ഷതേ. വാക്യത്തിൽ ഇപ്പൊ ഒരു വാക്യം എഴുതിയിരിക്കുകയാണ്, ഇതി ഉക്തം എന്ന് എഴുതിയിരിക്കുന്നു. ഇതി ഉക്തം, ഇതി എന്ന് പറയുന്ന വേറെ ഒരു പദമാണ്, ഉക്തം എന്ന് പറയുന്ന വേറെ ഒരു പദമാണ്. ഇവിടെ നമുക്ക് സംഹിത ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം, അത് വിവക്ഷ അനുസരിച്ചാണ്. നമ്മളെങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നോ അതനുസരിച്ചിട്ടാണ്. ഇതി ഉക്തമെന്നും പറയാം, സന്ധി ചെയ്തിട്ട് ഇത്യുക്തമെന്നും പറയാം. സന്ധി ചെയ്തു കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ പ്രയാസമുണ്ട്, കേൾക്കുന്നതിന് അഭംഗി ഉണ്ടെന്ന് പറഞ്ഞാൽ സന്ധി ചെയ്യത്തില്ല. ചിലടത്ത് സന്ധി ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ വാക്യത്തിന് ഭംഗി വരുന്നു, കേൾക്കാനും ഭംഗി വരുന്നു. ഇത്യുക്തം, ഇത്യൂചുഹു, ഇത്യാഹ, ഇത്യേവം, ഇത്യനേന, എത്രയോ ശബ്ദങ്ങളുണ്ട്. ഇവിടെയെല്ലാം സന്ധി ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതുപോലെ അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇതെന്താണ്, ഇവിടെ രണ്ട് പ്രത്യേക പ്രത്യേക പദങ്ങളാണ്. ആ പദങ്ങൾ കൂടി ചേർന്ന് അവിടെ ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ നമ്മുടെ വിവക്ഷയ്ക്കനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സന്ധി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്നാലും ഒരു സംസ്കൃത ഭാഷയുടെ ഒരു പൊതുവായ ഒരു രീതി അനുസരിച്ച്, ഒരു ശൈലി അനുസരിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ധി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഭംഗി. അതാണ് നമുക്ക് അതിശയം തോന്നുന്നു. നമ്മുടെ ഉപനിഷത്തുകളും മറ്റും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സന്ധി ഇല്ലാത്ത ഭാഗങ്ങൾ വളരെ അപൂർവമാണ്. കഠോപനിഷത്തൊക്കെ എടുത്ത് ഞാൻ ഓരോ മന്ത്രമായിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. സർവത്ര സന്ധി ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയത്തില്ല എന്താ സന്ധി, എവിടെ ചെയ്തു, എന്ത് ഇവിടെ ചെയ്തിട്ടില്ല. സാധാരണ ഒരാൾക്ക് മനസ്സിലാവത്തില്ല. നമ്മളീ ഇതിൻ്റെ എല്ലാം നിയമങ്ങൾ പഠിച്ചതിന് ശേഷം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സന്ധി ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. സന്ധി ചെയ്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഒരാൾക്ക് ദുഷിക്കാനും പറ്റത്തില്ല, രണ്ടും ആകാം. അപ്പോൾ ഭഗവത്ഗീത പോലെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പദപരിചയം ഉണ്ടെങ്കിൽ നമുക്ക് പിരിച്ചു വായിക്കാം ഓരോന്നിനെയും. പക്ഷേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രം ഒറ്റ പദമാണ്. അവിടെ ധർമ്മ ക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു അർത്ഥബോധം ഉണ്ടാകത്തില്ല വിശേഷിച്ച്. ശരിക്കും അർത്ഥബോധം എവിടെ നിന്ന് കിട്ടണം? അത് ചേർത്ത് ചൊല്ലുമ്പം ധർമ്മക്ഷേത്രേ എന്ന് പറയുന്നിടത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടണം. കുരുക്ഷേത്രേ അതിൽ നിന്ന് തന്നെ കിട്ടണം. അതിൻ്റെ വിശേഷാർത്ഥം വേണമെങ്കിൽ നമ്മൾ അതിനെ വിഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കും. അതിന് സമാസജ്ഞാനം വേണം. അല്ല, ഇനി അങ്ങനെ ഒരു ജ്ഞാനം നമുക്കില്ലെങ്കിൽ നോക്കണം പണ്ഡിതന്മാർ അതിൻ്റെ താഴെ എന്ത് അർത്ഥമാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ പറഞ്ഞാലും മതി. അത്രയൊക്കെ പാണ്ഡിത്യം ഉണ്ടെങ്കിലേ അർത്ഥം മനസ്സിലാകുന്നില്ല. പാണ്ഡിത്യമുള്ളവർ ഇവിടെ വ്യാഖ്യാനം വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ അവിടെ വരുന്ന ഒരു കുഴപ്പം, നമുക്കതിലൊരു സ്വാതന്ത്ര്യം വരത്തില്ല. എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആത്മവിശ്വാസം വരും, ആത്മബലം കിട്ടത്തില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം വേറൊരു പണ്ഡിതന് അതേ വാക്കിന് വേറൊരർത്ഥം എഴുതി വയ്ക്കും. ഇതിൽ ഏതർത്ഥമാണ് ശരിയെന്നറിയാതെ നമ്മൾ കുഴഞ്ഞു പോകും. അതേസമയം നമുക്കതിൻ്റെ സമാസവും മറ്റും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കി നോക്കാം അതിന് ഏതിനാണ് കൂടുതൽ വെയിറ്റ്, സ്വയം തീരുമാനിക്കാൻ പറ്റും. മറ്റത് ആ ശേഷിയില്ലാതെ ആത്മവിശ്വാസം നഷ്ടം. അതുകൊണ്ട് ഈ സംഹിതയെ ആശ്രയിച്ചിട്ടാണ് ഈ സന്ധി എന്ന് പറയുന്നത് മുഖ്യമായും പോകുന്നത്. സംഹിതായാം ആറാം അധ്യായത്തിലാണ് വരുന്നത്, ഈഗോണിച്ച് അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് വരും. കുറച്ച് സൂത്രങ്ങൾക്ക് മുമ്പിൽ വരും സംഹിതായാം. സംഹിത അധികാരമാണ്, നിങ്ങൾ അഷ്ടാധ്യായി എടുത്തു പോകണം. അവിടെയാണ് ഈ സന്ധിസൂത്രങ്ങളെല്ലാം വരുന്നത്. അത് ആ സന്ധി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും വരും. നമ്മൾ സുബന്ധം ശ്രദ്ധിക്കുന്നിടത്ത് തിങ്ങന്തത്തിൽ വരും, കൃദന്തത്തിൽ വരും, തദ്ധിദാന്തത്തിൽ വരും, സ്ത്രീപ്രത്യയത്തിൽ വരും, കാരകപ്രക്രിയയിൽ വരും. സർവത്ര ഈ സന്ധി സന്ധി ബഹുളമാണെന്ന് പറയും. അവിടെ എല്ലാം ഈ സംഹിത എന്ന് പറയുന്ന നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ തുടങ്ങിയത് എന്താണ്, സംഹിത രണ്ടു തരത്തിലുണ്ട്, നിത്യവും അനിത്യവും. അത് പദത്തിൽ ഏകപദത്തിൽ ധാതു ഉപസർഗങ്ങളിലെല്ലാം നിത്യമാണ്. അവിടെയൊക്കെ സംഹിത നിത്യമാണ്, സന്ധി ചെയ്തേ നമ്മൾ ഉപയോഗിക്കാം. വാക്യങ്ങളിൽ നമുക്ക് നമ്മുടെ വിവക്ഷ അനുസരിച്ച് എവിടെയാണോ നിർത്തണമെന്ന് തോന്നുന്നത് അവിടെ നിർത്തി, ഈ തീ എന്നങ്ങ് നിർത്തി. അടുത്തുള്ളതിനോട് നമ്മൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത് ഉക്തം എന്നൊരു പദം കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ തീ എന്നിടത്ത് അങ്ങ് നിർത്തി. അടുത്താണ് ഉക്തം ഹി അനേന ഏവം ഇത്യാദി, ഇങ്ങനെ ആ സെന്റൻസ് അങ്ങ് പോവുകയാണ് വാക്യം. അപ്പൊ ഇതി എന്ന് പറയുന്നിടത്ത് നമ്മളങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഉക്തവുമായിട്ട് സന്ധി ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ല, നമ്മൾ നിർത്തുന്നില്ല, വിരാമം, ഫുൾ സ്റ്റോപ്പ് അവിടെ ഇല്ലെങ്കിൽ ഇത്തി ഉക്തം അനേന ഏവം പ്രകാരേണ, ഇങ്ങനെ സെന്റൻസ് അങ്ങ് നീണ്ടുപോകും. അതാണ് അനിത്യസന്ധി എന്ന് പറയുന്നത്. നമ്മളിവിടെ സന്ധി പ്രകടനത്തിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മിക്കവാറും എല്ലാം നിത്യസന്ധിയാണ്. എന്നുവെച്ചാൽ സമാസത്തിന്റെ ഉള്ളിൽ വരുന്ന സന്ധികൾ മറ്റുമാണ് പഠിപ്പിക്കുന്നത്, ധാതു ഉപസർഗങ്ങളിൽ വരുന്ന സന്ധികൾ. അനിത്യസന്ധിയല്ല അവിടെ ഉദാഹരണമായി കൊടുക്കുന്നത്, കാരണം അത് ചെയ്തേ പറ്റൂ. അശുദ്ധ്യുപാസി അടുത്ത് നമ്മൾ പഠിക്കും, നിത്യസന്ധിയാണ്. എന്തുകൊണ്ട്? അതൊരു സമസ്ത പദമാണ്. അപ്പൊ അവിടുത്തെ സന്ധി നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല, ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ളതായിരിക്കും നമുക്ക് ഉദാഹരണമായി തരുന്നു. എന്തുകൊണ്ട്? നിത്യ സമാസേ എന്നുള്ള നിയമം അനുസരിച്ച്. ഇതിനി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും ഓരോ സ്ഥലം. അപ്പൊ സംഹിത എന്ന് പറഞ്ഞാൽ ചേർച്ചയാണെന്ന് മനസ്സിലാക്കുക. ആ ചേർച്ച എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നിത്യമാണ്, അവിടെ സന്ധി ചെയ്തേ പറ്റൂ. ചില സ്ഥലങ്ങളിൽ അത് നമ്മുടെ വിവക്ഷയ്ക്കനുസരിച്ചാണ്, അവിടെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്നാലും മിക്കവാറും ചെയ്യുന്നതാണ് അതിൻ്റെ ഭംഗി. അത് ശ്ലോകങ്ങൾ വരുമ്പോൾ പദപരിചയമുണ്ടെങ്കിൽ നമുക്കവിടെ പദപരിചയം എന്ന് പറയുന്നത് എന്താണ്? ഇതി ഉക്തം എന്ന് എഴുതിയിരിക്കുന്നു. ഇത് രണ്ട് പദമാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് പിരിക്കാം. ഇതി ഉക്തം അറിയില്ലെങ്കിൽ ഇത്യുക്തം, നമുക്ക് പിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, പരഹ സന്നികർഷ സംഹിത വർണ്ണാനാം അതിശയിത സന്നിധി. വർണ്ണങ്ങളുടെ അതിശയകരമായ സന്നിധി എന്ന് വെച്ചാൽ സാമീപ്യം, അതിശയം എന്ന് വെച്ചാൽ അത്യധികം എന്നാണ് അതിശയത്തിന്റെ അർത്ഥം. വർണ്ണങ്ങളുടെ അത്യധികമായ സാമീപ്യത്തെയാണ് എന്ന് പറയുന്നത് സംഹിത സജ്ഞാസ്യോതന. സംഹിത എന്ന് സജ്ഞയുണ്ട്. രാമഹ എന്ന് പറയുന്നിടത്ത് ഒരു സംഹിത എവിടെയുണ്ട്? പാണിനി അവിടെ ഒരു സംഹിത വിധിച്ചിരിക്കുകയാണ്. എന്താണ്? ഒരു സപ്നയെ വിധിച്ചിരിക്കുകയാണ് അവിടെ. എന്താണ് സംഹിത സപ്നയുണ്ട് രാമഹ എന്ന് പറയുന്ന ശബ്ദത്തിൽ? കാരണം നമുക്കവിടെ നിർത്തി നിർത്തി വിച്ചരിക്കാൻ പറ്റില്ല. അവിടെ സംഹിതയുണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചേർത്ത് ഉച്ചരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇന്ന് കാര്യങ്ങളൊക്കെ വളരെ നിസാരമാണ്. വ്യാകരണത്തിന്റെ ഭാഷയിലൂടെ പറയുമ്പോൾ എന്തോ വലിയ ആനക്കാര്യം പോലെ തോന്നും. അപ്പോൾ വർണ്ണങ്ങളുടെ രാമഹ എന്ന് പറയുന്നിടത്ത് നേരത്തെ പറഞ്ഞല്ലോ പല വർണ്ണങ്ങളുണ്ട്. അതിൻ്റെ അതിശയിതമായ അത്യധികമായ സന്നിധി ചേർച്ച സാമീപ്യം, അതിനാണ് സംഹിത എന്ന് പറയുന്നത്. ഇതി ഉക്തം, അവിടെ ചേർച്ചയില്ല, അതുകൊണ്ട് അവിടെ സംഹിതയില്ല. സംഹിത കാര്യങ്ങളൊന്നും അവിടെ വരത്തുമില്ല. അതിശയിത്വം എന്ന് വെച്ചാൽ അത്യധികം, സന്നിധി എന്ന് വെച്ചാൽ സാമീപ്യം. വ്യക്തമായി ധരിച്ചോളൂ. അപ്പോൾ അത് കഴിഞ്ഞു. അതിനാണ് നേരത്തെ ശ്രമം പറഞ്ഞത്. അതും ഓർത്തിരിക്കണം, സംഹിതൈക പദേ നിത്യ നിത്യ ധാതു ഉപസർഗയോ നിത്യ സമാസേ വാക്യേതു സാ വിവക്ഷാം അപേക്ഷത്തെ. അറിഞ്ഞിരിക്കണം. അടുത്ത് വേറെ സംജ്ഞ വിധിക്കുകയാണ്, സംയോഗ സംജ്ഞ വിധിക്കുകയാണ്. അതായത് അക്ഷര സമാമനായത്തെ കുറിച്ചുള്ള മുഖ്യമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആണ് ഇത് സവർണ സുജാപ്രതിയാണ്. പിന്നെ അടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന ചില സംജ്ഞകളെ വിധിക്കുകയാണ്, സംയോഗ സംജ്ഞ വിധിക്കുകയാണ്. എന്താണ് അടുത്തത് നോക്കുക. ഹലഹ അനന്തരാഹ സംയോഗ, ഹലോ അനന്തരാഹ സംയോഗ. അജ്ബിഹി അജ്ബിഹി അവ്യവഹിത ഹലഹ സംയോഗ സംജ്ഞാഹ സ്യുഹ. അജ്ബിഹി എന്താ, രാവിലെ തീറ്റയും വെള്ളമൊന്നും കിട്ടിയില്ലേ, ഒന്നും പുറത്തു വരുന്നില്ല. അജ്ബിഹി അക്ഷരമാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ചൊല്ലാം. ഇത് ചീത്ത പറയുന്നൊന്നുമല്ല ആരെയും. അജ്ബിഹി അച്ഛന്ന് പറയുന്നതിന്റെ തൃതീയ ബഹുവിനാണ് അജ്ബിഹി. പരഹസന്നികർഷ സംഗീതം അവിടെ വ്യക്തമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് മൂന്ന് പദങ്ങൾ. ഹലഹ അനന്തരഹ സംയോഗ, അവിടെയും മൂന്ന് പദങ്ങൾ. സംജ്ഞാസൂത്രമാണ്, എല്ലാം പ്രഥമയിലായിരിക്കും. പൊതുവെ ഹലഹ അനന്തരാഹ സംയോഗ, അതിന്റെ അടുത്ത് വരുന്നു അജ്ബിഹി അവ്യവഹിത ഹലഹ. ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, ഹല്ലുകൾ അതായത് വ്യഞ്ജനങ്ങൾക്കാണ് സംയോഗ സംജ്ഞ വരുന്നത്, സ്വരങ്ങൾക്കല്ല. കാർസ്ന്യം ഒന്നെഴുതി കാണിച്ച കാർസ്ന്യം, കാർസ്ന്യം സായാണ്, സായല്ല. സായുടെ അടിയിലും മരവർണം, സായുടെ അടി വരയില്ല. പോയി നാ വരണം, നാ കാർസ്ന്യം. നമുക്ക് അവിടെ ഋ, ആ അങ്ങനെ എഴുതിയ വ്യക്തമാവും. എന്ന് യം എന്ന് ചേർത്ത് എഴുതിയാൽ മതി അവിടെ. അങ്ങനെ ഇവിടെ നോക്കുക, ക ര സ ന ഇതിനോടുകൂടി ചേർന്നു ഉണ്ടോ. അപ്പൊ അവിടെ എന്ത് വന്നു, ര സ ന യു, ഇതിന്റെ ഇടയ്ക്ക് സ്വരമില്ല. അപ്പൊ അവ്യവഹിതമായി എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടാതെ, എന്തുകൊണ്ട്, സ്വരങ്ങളെ കൊണ്ട്. ഇതിന്റെ ഇടയ്ക്ക് സ്വരങ്ങളെ കൊണ്ടുള്ള മറവില്ല, സ്വരങ്ങളെ കൊണ്ട് മറവില്ലാതെ വ്യഞ്ജനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ വ്യഞ്ജനങ്ങൾക്ക് സംയോഗം എന്ന സംജ്ഞ, എന്ന സംയോഗം എന്ന് പറയും. ഇതിന്റെ ഇടയ്ക്ക് സ്വരമില്ലല്ലോ, ഇത്രയേ ഉള്ളൂ സംയോഗം എന്ന് പറയും. മലയാളത്തിൽ കൂട്ടക്ഷരങ്ങൾ എന്ന് പറയും, ഇക്ക ഇങ്ക ഇങ്ങ എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇതൊരു വലിയ കൂട്ടക്ഷരമാണ്. ഇതിനാണ് പറഞ്ഞത് അജ്ബിഹി അവ്യവഹിത, അച്ചുകളെ കൊണ്ട് മറയ്ക്കപ്പെടാതെ എന്തിരിക്കണം, വ്യഞ്ജനങ്ങൾ അടുത്തടുത്തിരിക്കണം. ഇവിടെ അച്ചു കൊണ്ട് മറയ്ക്കണമെങ്കിൽ എന്ത് വേണം, ഇടയ്ക്കൊരു അച്ചു വരണം. ഈ രേഫത്തിനൊരു പ്രത്യേകതയുണ്ട് ലിപിയിൽ, രേഫത്തിന് ശേഷം സ്വരമില്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നോക്കുക, കാരസ് കാസ്നിയം എന്നാണ് എഴുതിയിരിക്കുന്നത്, ശരിയല്ല. കാസ്നിയം കൂട്ടക്ഷരം എഴുതിയിരിക്കുന്നു. അത് ശരിയല്ല, നിങ്ങാണ് നടത്തിയിരിക്കുന്നത്, ശരിയല്ല. രേഫത്തിന് എന്നല്ലേ വന്നിരിക്കുന്നു. ലിപിയില് രേഫത്തിന് ശേഷം സ്വരം വന്നില്ലെങ്കിൽ അടുത്ത് ഏത് വ്യഞ്ജനത്തിനാണോ സ്വരമുള്ളത് അതിന്റെ തലയിൽ കയറിയിരിക്കും രേഫം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, അടുത്ത് യാക്കാണ് ഒരു സ്വരമുള്ളത്. ലിപിയിൽ എഴുതുമ്പോഴും അത് അതിന്റെ മേളിൽ പോയിരിക്കും. രീതിനു ശേഷം എന്തുകൊണ്ട് സ് അവിടെ ഇരിക്കത്തില്ല, അവിടെ ഇരിക്കത്തില്ല, കാരണം അവിടെ ഒന്നും സ്വരമില്ല. അത് രേഫത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ലിപിയിൽ ശ്രദ്ധിക്കണം, രേഫത്തിന് ശേഷം സ്വരമില്ലെങ്കിൽ അടുത്ത് സ്വരമുള്ള വ്യഞ്ജനത്തിന്റെ തലയിൽ അതിരിക്കും. അതിന് യായുടെ മേളിയിരിക്കുന്നു. പിന്നെ രേഫത്തിന് മുമ്പ് സ്വരമില്ലെങ്കിലോ ലിപിയിൽ ശ്രദ്ധിക്കണം, മുമ്പ് ഏതൊരു വ്യഞ്ജനമാണോ ഇരിക്കുന്നത് അതിന്റെ കീഴെ പോയിരിക്കും. കാ അവിടെ ആ സ്വരമില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എഴുതും ക്രാന്ന് എഴുതും. രേഫം കായുടെ അടി പോവും. ക്രമം എഴുതി കാണിച്ചതിന്റെ താഴത്തിൽ ലിപിയിൽ വരുന്ന വ്യത്യാസം മനസ്സിലാവും. വായിക്കുമ്പോൾ ഉള്ള സൗകര്യത്തിന് പറയും ക്രമം കാണുന്നില്ലല്ലോ. അതാ ക്രമം വന്നു. അവിടെ എന്താണ് ക എന്നുള്ളത്? കീര്. അവിടെ രേഫത്തിന് മുമ്പിൽ സ്വരമില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ആ രേഫം എന്ന് പറയുന്നത് കായുടെ അടിയിൽ പോയി, മുമ്പിലിരുന്നതിന്റെ അടിയിൽ പോയി. ക്രാന്ന് ഉച്ചരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ക്ര നമ്മൾ ശ്രദ്ധിക്കാറില്ല, ഞാനും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അവിടെ സ്വരം എറുകാരാണെങ്കിൽ ക്ര എന്ന് ഉച്ചരിക്കും, രേഫമാണെങ്കിൽ ക്രാന്ന് ഉച്ചരിക്കണം. റാ മലയാളത്തിലെ റാ പോലെ. സംസ്കൃതത്തിൽ റാ എന്ന് പറയുന്നത് മലയാളത്തിലെ ലിപിയില്ല, പക്ഷെ രേഫം ഇങ്ങനെ വെച്ചിരിക്കും ക്ര, മലയാളത്തിലെ റാ പോലെ. അവിടെ ക്ര രേഫം കായുടെ അടി വന്ന് എന്തുകൊണ്ട്? ക് കഴിഞ്ഞു, സ്വരമില്ല, അതുകൊണ്ട് രേഫം അടി വന്നാണ് ക്ര എന്ന് പറയുന്നത്. ഇനി ആ രേഫത്തിന് ശേഷം എന്തുകൊണ്ട് സ്വരമുണ്ട്? അപ്പോൾ അടുത്ത് മാ വന്നു, ക്രമം അങ്ങനെ വന്നു. ആ സ്വരമാണ് കാക്ക് ശേഷം ഇരിക്കുന്നു. ക്രമം എന്നുള്ളിടത്ത് കാക്ക് ശേഷം ഇരിക്കുന്ന ആ ക്രമം ശരിയായി. മം ശരിയായി. കേര് ഒരാടി പോയി, ആ കായയുടെ കൂടെ ചേർന്നു ക്രമം എന്ന് വന്നു. ശരിയായി. ഇത് എഴുതുമ്പോൾ അത് വരും. രേഖത്തിന് മുമ്പിൽ സ്വരമില്ലെങ്കിൽ അത് അടിയിൽ പോവും, അതിന് ശേഷം സ്വരമില്ലെങ്കിൽ അടുത്ത് സ്വരമുള്ള വർണ്ണത്തിന്റെ മേളിൽ പോകും. അതിന് എഴുത്തിൽ വരുന്ന വ്യത്യാസം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? കീര് താഴെ എഴുതിയെടുത്ത അതിന്റെ ഇടയ്ക്ക് സ്വരമില്ല. അച്ച് ബിഹി അവ്യവഹിതം, അച്ച് കൊണ്ട് മറയ്ക്കുന്നില്ല. രണ്ട് വ്യഞ്ജനങ്ങൾ അതിന് സംയോജനയുണ്ട്. വാ മറവെന്ന് പറയുന്നത് സാറിന് നമുക്കറിയാം, സ്വരത്തെ ഉച്ചരിക്കുന്നതിന് ഒരു മാത്ര, വ്യഞ്ജനത്തെ ഉച്ചരിക്കുന്നതിന് അര മാത്ര. ഇവിടെ കീര് എന്നുള്ളതിന് അവിടെ ഒരു ശബ്ദം നമുക്കൊന്ന് ഉച്ചരിക്കണമെങ്കിൽ അര മാത്രം വേണം. കണക്ക് എന്ന് ഉച്ചരിക്കണമെങ്കിൽ അര മാത്രം വേണം. കീര് ചേർത്ത് ക്രാന്ന് ഉച്ചരിക്കുന്നിടത്ത് കീറ് അതിൻ്റെ ഇടയ്ക്കൊരു അര മാത്രം ഉണ്ട്, എന്നാലേ രണ്ടും വേർതിരിയത്തുള്ളൂ. അതിൽ കൂടുതൽ അവിടെ മറവ് വരാൻ പാടില്ല, വരത്തുമില്ല. കീര് രണ്ടും അർദ്ധമാത്രയിൽ നമ്മൾ ഉച്ചരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അജ്ബി അവ്യവീത ഹല, അവ്യവീതമായിരിക്കുന്ന ഹലുകൾ, മറയ്ക്കപ്പെടാത്ത ഹലുകൾ. എന്തുകൊണ്ട് അജ്ബി? അച്ചുകളെ കൊണ്ട് സ്വരങ്ങൾ ഇടയ്ക്ക് വരാത്ത വർണ്ണങ്ങൾ, വ്യഞ്ജന വർണ്ണങ്ങൾ. അവയ്ക്കെന്ത് വരുന്നു? സംയോഗോ സംജ്ഞാസ്യോ, അതിന് സംയോഗമെന്ന് സംജ്ഞയുണ്ട്, ഇത് വ്യക്തമാണ്. അപ്പോൾ ഹല്ലുകളിലെ സംയോഗം വരത്തുള്ളൂ. അടുത്തു വരുന്ന എന്താണ്? സുപ്തിങ്ങന്തം പദം. സുബന്ധം തിങ്ങന്തം ച പദസപ്ഞം സ്യാ. മുമ്പ് പറഞ്ഞൊക്കെ വളരെ ലഘുവായ കാര്യങ്ങളാണ്, അതിനൊന്നും വലിയ തല പോകിക്കേണ്ട കാര്യമില്ല. സംയോഗം എന്ന് ഓരോ സ്ഥലത്തും വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സുബന്ധങ്ങൾക്കും തിങ്ങന്തങ്ങൾക്കും ഇവിടെ പദം എന്ന് പറയും. ഈ സുപ്പ് അന്ത്യത്തിലുള്ള ശബ്ദങ്ങൾ സുബന്ധം. ഉദാഹരണം രാമ. തിങ്ങ് അന്ത്യത്തിലുള്ള ശബ്ദം. ഉദാഹരണം ഭവതി. നമ്മളിനി അടുത്ത് രാമശബ്ദം പഠിക്കുമ്പോൾ ഈ പ്രത്യയങ്ങളെല്ലാം പഠിക്കുക. സു ഔ ജസ് അമ്മ ടിസ് ടാഭ്യാം ഭിസ് ഞേഭ്യാം ഭ്യസ് ങസീഭ്യാം ഭ്യസ് ങസോസാം നിയോ സുപ്. നമ്മളിനി പഠിക്കും. ഇതാണ് സ്വപ്പ് പ്രത്യയങ്ങൾ. അതാണ് അവിടെ രൂപങ്ങളെല്ലാം 21 രൂപങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ പ്രത്യയങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് രാമ ശബ്ദത്തിൻ്റെ 21 രൂപങ്ങളും സുബന്ധങ്ങളാണ്. അതുപോലെ തിങ്ങന്തങ്ങളും നമ്മൾ പഠിക്കും. തിപ്തസ് ജി സിദ്ധസ് ധ മിപ് വസ്മസ് ത ആദാം ധ ധാസ് ആദാം ധം ഇട്ട് വഹി മഹിനി. അങ്ങനെ വളരെ അനായാസമായി നമ്മുടെ മനസ്സിരിക്കും അത് പഠിക്കുമ്പോൾ. ഇത് പറയുന്ന ഒരു വലിയ കാര്യമൊന്നും വിചാരിക്കരുത്. ആ രൂപങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം നമുക്ക് മനഃപ്പാടാകും. വാ അതിനെ തിങ്ങെന്ന് പറയും. അത് അന്ത്യത്തിൽ വന്നാൽ അതിനെ തിങ്ങന്തോ എന്ന് പറയും. അസുബന്ധങ്ങൾ പൊതുവെ നാമരൂപങ്ങൾ, പൊതുവെ എല്ലായിടത്തും അങ്ങനെയല്ല. തിങ്ങന്തങ്ങൾ പൊതുവെ ക്രിയാരൂപങ്ങൾ. ഇപ്പൊ സുബന്ധങ്ങളെയും തിങ്ങന്തങ്ങളെയും ഇവിടെ പദം എന്ന് പറയും. ഇനി ഇതല്ലാത്ത പദങ്ങളും ഉണ്ട്, അതൊക്കെ നമ്മൾ പഠി പൊതുവെ പറയുകയാണ്. അവയ്ക്ക് സുപ്തിങ്ങന്തം പദം, സുബന്ധം തിങ്ങന്തം ച പദസപ്നം സ്യാ. അപ്പോ ഇവിടെ ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് നമുക്ക് സന്ധി പ്രകരണത്തിൽ ആവശ്യമുള്ള പ്രധാന സംജ്ഞകളാണ്. ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ഇനി സന്ധി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആവശ്യമുള്ള സംജ്ഞകൾ വീണ്ടും ചർച്ച ചെയ്യും. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പ്രത്യാഹാരങ്ങളെ സംബന്ധിച്ചാണ്. ഈ സംജ്ഞാപ്രകരണം എന്ന് പറയുന്നത് എങ്ങനെ പ്രത്യാഹാരം ഉണ്ടാകും, അതിലേതൊക്കെ വർണ്ണങ്ങൾ വരുന്നു, ആ വർണ്ണങ്ങൾ എവിടെയൊക്കെ എടുക്കണം, ആ വർണ്ണങ്ങൾക്ക് എന്തൊക്കെ ഭേദമുണ്ട്, അതാണ്. പിന്നെ ഈ മൂന്ന് സൂത്രങ്ങൾ, അതായത് സംഹിതാസപ്ന വിരിക്കുന്ന സൂത്രം, സംയോഗസപ്ന വിരിക്കുന്ന സൂത്രം, പദസപ്ന വിരിക്കുന്ന സൂത്രം, ഇത് വളരെ ലഘുവാണ്. ഇതാണ് ഇവിടെ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. ഈ സന്ധി എന്ന് പറയുന്നത് അക്ഷരങ്ങളിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അക്ഷരങ്ങളെ സംബന്ധിക്കുന്നുള്ള കാര്യങ്ങൾ സാമാന്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സംജ്ഞാപ്രകരണത്തിൽ ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് രസവും ലഘുവും എന്താണെന്ന് പറഞ്ഞത്, എന്താണ് അനുനാസികം, എന്താ അനുനാസികമല്ല, എന്താണ് പുളിതം, എന്ത് പുളിതമല്ല, എന്താണ് സവർണം, എന്ത് സവർണമല്ല, എവിടെ സവർണത്തെ ഗ്രഹിക്കണം, എവിടെ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല, ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തത് സന്ധിക്ക് ഉപയോഗമുള്ള കാര്യങ്ങളായതുകൊണ്ട്. ബാക്കി ഓരോ സന്ദർഭങ്ങളിലും അവിടെ അവിടെ ആവശ്യമുള്ള സംജ്ഞകൾ ചർച്ച ചെയ്ത് പോകും. ഈ സൂത്രത്തിൻ്റെയും വൃത്തിയുടെയും അർത്ഥം നമ്മൾ വിശദമായി മനസ്സിലാക്കിയില്ലെങ്കിലും സാമാന്യമായി ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒരാൾക്ക് സന്ധി മനസ്സിലാവും പറയുന്നത്. സംജ്ഞാപ്രകരണത്തിന്റെ ചുരുക്കം എന്ന് പറയാം. നമ്മളൊരു സാവകാശത്തിലാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരുന്ന മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഇല്ല. ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത ഒരു പറയുന്നതെന്നും മനസ്സിലായിക്കൊള്ളു. എന്തായാലും ഇത് തീരുകയല്ലേ, അതുകൊണ്ട് അസ്മിൻ ശാസ്ത്രേ പ്രഥമത ചതുർദശ സൂത്രാണാം കഥനം പാണിനിന കൃതം അയോൺ ഇത്യാദയഃ ഭവന്തി ചതുർദശ സൂത്രാണി തേഷാം അന്തിമവർണാനാം ഹലന്ത്യം ഇത്യനേന സൂത്രേണ ഇസ്സഞ്ജാ വിഹിത. പിന്നെ ഇത് കുറച്ചുകൂടി സിമ്പിളായി പറയണമെങ്കിൽ മാറ്റാം. ഹലന്ത്യം ഇത്യ അസ്യ സൂത്രസ്യ പ്രയോജനം കിം? അക്ഷരസമാനായ ഗതാനാം വർണ്ണാനാം അന്തിമ വർണ്ണാനാം ഇസ്സഞ്ജ കർണാർത്ഥം ഹലന്ത്യം ഇതി സൂത്രം വിഹിതം. തസ്യ പ്രയോജനം കിം? ആദിരന്ത്യേന സഹേദ ഇതി അനേന സൂത്രേണ അല്ല് ഹല്ല് അച്ച് ഇത്യാദി സംജ്ഞാ കർണാർത്ഥം. കിമർത്ഥം അല് ഇത്യാദയ സംജ്ഞാവിഹിത വ്യവഹാര ലാഘവാർത്ഥം. ആഗാമി സൂത്രേഷു ബഹുത്ര അച്ച് ഹല് അല് ഇത്യാദയ ശ്രൂയന്തി. തത്ര ആ ഈ ഉ ഇത്യാദി വർണ്ണാനാം ഗ്രഹണാർത്ഥം അസ്മിൻ ഗ്രന്ഥപ്രാരംഭേ അജ് ഇത്യാദയഃ സംജ്ഞാ വിഹിത ഇത്യാദി സംജ്ഞാ വിഹിത. തദനന്തരം അന്തിമ വർണ്ണാനാം ലോപസിദ്ധ്യർത്ഥം അത്ര സൂത്രദ്വയം നിർദ്ദിഷ്ടം. അദർശനം ലോകഃ തസ്യ ലോകഃ ഇത്യത്ര സൂത്രദ്വയം നിർദ്ദിഷ്ടം. അദർശനം ലോഭ ഇത്യനേന വർണ്ണാഭാവസ്യ അദർശന സംജ്ഞ വിധീയത്തെ. ഇത്സപ്ജ്ഞാലബ്ധസ്യ വർണ്ണസ്യ തസ്യ ലോപ ഇത്യനേന ലോപോ വിധീയത്തെ. ഏവം ച അച് ഹൽ ഇത്യാദി സംജ്ഞാദ്വാരാ ആ ഈ ഉ ഇത്യാദി വർണ്ണാനാം ജ്ഞാനം സിദ്ധ്യതി. ഏവഞ്ച സൂത്രേഷു വർണ്ണജ്ഞാനാർത്ഥം പ്രത്യാഹാര ഇതി സിദ്ധം. പ്രത്യാഹാര ഇത്യുക്തെ കോർത്ഥ പ്രത്യാഹ്രിയന്തേ അസ്മിൻ വർണ്ണാ ഇതി പ്രത്യാഹാര. പൂർവാചാര്യസിദ്ധ സംജ്ഞ ഇയം. തദനന്തരം മുഖാലോചി ഹ്രസ്വ ദീർഘപ്രദ ഇത്യനേന സൂത്രേണ പാണിന്യ പൂർവോക്താനാം വർണ്ണാനാം ഹ്രസ്വ ദീർഘപ്രദ ഇത്യാദയ സംജ്ഞ വിഹിത. ഏകമാത്രസ്യ വർണ്ണസ്യ ഹ്രസ്വ സംജ്ഞ ദ്വിമാത്രികസ്യ വർണ്ണസ്യ ദീർഘസംജ്ഞ ത്രിമാത്രികസ്യ പ്രദസംജ്ഞ അത്ര അസ്മിൻ സൂത്രേ നീയ. തദുപരി ഉച്ചൈരുദാത്തഃ നീചൈരനുദാത്തഃ സമാഹാരഃ സ്വരതഃ ഇത്യേവം ഉദാത്ത അനുദാത്ത സ്വരതസംജ്ഞ കൃത പാണിനിന മഹർഷിന. സാ സംജ്ഞ അത്ര അസ്മിൻ ശാസ്ത്രേ ബഹുത്ര നോപലഭ്യത. തതുപരി മുഖനാസിക വചനോ അനുനാസിക ഇത്യനേന സൂത്രേണ അനുനാസിക സംജ്ഞാഭിഹിതഃ. പൂർവോക്താനാം സർവേഷാം വർണ്ണാനാം അനേന സൂത്രേണ അനുനാസിക സംജ്ഞ അപി ലബ്ധ. അനുനാസിക രഹിതാനാം ശബ്ദാനാം അനനുനാസിക ഇത് സംജ്ഞ സ്വയം സിദ്ധ. ഏവം ഉക്തക്രമേണ ആ ഇത്യസ്യ ഏകവർണ്ണസ്യ അഷ്ടാദശ ഭേദ സന്ധി. ഏവം ഇകാരസ്യ ഉകാരസ്യ ഇർകാരസ്യ ഋകാരസ്യ ദീർഘാഭാവാത് ദ്വാദശ ഭേദ ഏവ സന്ധി. എച്ച് പ്രത്യാഹാരാന്തർഗസ്യ എ ഒ ഐ ഔ യേഷാം അപി ദ്വാദശ സംജ്ഞാ ഏവ തേഷാം ഹ്രസ്വഭാവ. സംസ്കൃത ഭാഷായാം തേഷാം വർണ്ണാനാം ഹ്രസ്വോ നാസ്തി. ഭാഷായന്തു ഹ്രസ്വരൂപമപ്പി അസ്തി. ഏവം പൂർവോക്ത സിദ്ധ വർണ്ണസ്യ അകാരാദിവർണ്ണസ്യ മുഖനാസികാവചനോ അനുനാസിക ഇത്യനേന സവർണസംജ്ഞ സിദ്ധ്യതി. തത്ര ഉക്തം മുഖസഹിത നാസികയാ ഉച്ചാര്യമാണ വർണ്ണ സവർണ ഭവതി. അവർണഭേദസ്യ ഏവം സവർണ സംജ്ഞ സിദ്ധ്യതി. അവർണ അന്തർഗതാനാം സർവേഷാം ഭേദാനാം അകാരാദീനാം അനേന സൂത്രേണ സവർണ സംജ്ഞ സിദ്ധ്യതി. ആ ഇതി ഹ്രസ്വസ്യ ദീർഘ പുടാദി പ്രപഞ്ചസ്യ ച അനേന സൂത്രേണ സവർണ സംജ്ഞ സിദ്ധ്യതി. ഏവം വികാര ഉകാര ഇവർണ ഉവർണാദീനാമപി സവർണ സ്നേഹസിദ്ധ്യതി. അണുതു സവർണസ്യ ച അപ്രത്യയ ഇതി സൂത്രം തു അന്യത് കാര്യം അത്ര വിധീയത. ഏത് സൂത്രം തു സവർണ സംജ്ഞാഗ്രാഹകം ഭവതി അഥവാ അവർണ സംജ്ഞാജ്ഞാപകം ഭവതി. യത്ര യസ്മിൻ സൂത്രേ സവർണ സംജ്ഞായാഹ ഗ്രഹണം അവശ്യം ഭവതി തത്ര അനേന സൂത്രേണ തദ്ഗ്രഹണം വിധീയത്തെ. വിധിപ്രദേശാനി തെക്വാ വിധിപ്രദേശാനി മുക്ത്വാ അന്യത്ര സ്ഥാനി പരനിമിത്താദി സ്ഥലേഷു അനേന സൂത്രേണ സവർണ അപി ഗ്രാഹ്യ. സാമാന്യേന അച് ഇത്യാദി പ്രത്യാഹാരേഹി അക്ഷരസമാമ്നായ ഉക്ത അകാരാദി വർണ്ണാനാം ഏവ ബോധനം ഭവതി. കിന്തു അനേന സൂത്രേണ തദുപരി ദീർഘാദീനാമപി ഗ്രഹണം സ്യാത്. തുല്യാസ്യ പ്രയത്നം സവർണം ഇത്യനേന സൂത്രേണ ഉക്തസ്യ സവർണസ്യ അനേന സൂത്രേണ ഗ്രഹണം സ്യാത് പൂർവ നിർദ്ദിഷ്ടേഷു സ്ഥലേഷു സ്ഥാനിഷു പരനിമിത്താദിഷു ച ഏവഞ്ച അസ്യ സൂത്രസ്യ പ്രയോജനം അന്യതേവ പൂർവോക്തസ്യ അണുത് തുല്യാസ്യ പ്രയത്ന സവർണം ഇത്യസ്യ വിഷയം അന്യതേവ തതുപരി സാമാന്യ സംജ്ഞ സംഹിത സംയോഗ പദം ഇത്യേതത്രയം അത്ര വിഹീയതേ. സംഹിത ഇത്യസ്യ വർണ്ണാനാം സാമീപ്യം ഇത്യർത്ഥഃ. സർവത്ര പദേഷു വർണ്ണസാമീപ്യം ഏവഞ്ച സംഹിത ച അസ്തി. സംയോഗസജ്ഞ കേവല വ്യഞ്ജനാമേവ സ്വരാന്തരഹിതസ്യ സ്വരവ്യവധാനരഹിതസ്യ വ്യഞ്ജനസ്യ അഥവാ വ്യഞ്ജനസമൂഹസ്യ സംയോഗസജ്ഞസിദ്ധ്യതി. പദസജ്ഞസുബന്ധാനാം തിഗന്ധാനാം ഏവ അത്ര വിധീയതേ. അന്യത്രാവി പദസജ്ഞ സിദ്ധ്യതി തതുപരി വക്ഷ്യതി. അടുത്തു വരുന്ന അച്ഛസന്ധി. ഇപ്പൊ സന്ധി മൂന്ന് തരത്തിലുണ്ട്: അച്ഛസന്ധി, ഹൽസന്ധി, വിസർഗസന്ധി. പഞ്ചസന്ധി എന്നും പറയുന്നത് പഞ്ചസന്ധി പ്രകരണം എന്നാണ് സാധാരണ വൈയാകരണന്മാർ പറയുന്നത്. ഈ സന്ധികളെ തന്നെ അവർ പിരിക്കും. ചിലർ അച്ഛസന്ധി, ഹൽസന്ധി, സ്വാതിസന്ധി, വിസർഗസന്ധി, അനുനാസിക സന്ധി, ഇങ്ങനെ ചിലത് പറയും. ചിലത് പറയല്ല, പ്രകൃതിഭാവസന്ധി. എന്തായാലും അതെല്ലാം കൂടെ ഇവിടെ സന്ധിത്രയത്തിൽ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് സ്വാതിസന്ധിയില്ല, പ്രത്യേകിച്ച് അനുനാസിക സന്ധിയില്ല, പ്രത്യേകിച്ചൊരു പ്രകൃതിഭാവസന്ധിയില്ല. ഇവിടെ എന്താണ്? അച്ഛസന്ധി, വത്സന്ധി, വിസർഗസന്ധി. ഈ സന്ധി ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് പദപരിചയമുള്ളവർക്ക് ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിരിക്കാൻ പറ്റും. പദപരിചയമുള്ളവർക്കേ പറ്റും, സംസ്കൃത പദങ്ങളുമായിട്ട് പരിചയമുള്ളവർക്ക്. വലിയ സംസ്കൃത പാണ്ഡിത്യമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഗ്രന്ഥം നിങ്ങൾ നിത്യപാരായണം ചെയ്യുകയാണെങ്കിൽ അതിൽ പദം പിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. സംസ്കൃത ജ്ഞാനത്തിന് അതുപോലെ വ്യാഖ്യാനങ്ങളെയൊന്നും ആശ്രയിക്കാതെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതുകൊണ്ട് ഇത്രയും സാധിക്കും. ഇവിടെ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചർച്ച ചെയ്യുന്നത് നിത്യസന്ധിയാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോയി സമാസവും ഒക്കെ പഠിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഓരോ പ്രകരണവും അപൂർണമാണ്. നമുക്ക് ചിലപ്പോൾ പഠിക്കുമ്പോൾ ഒരു അപൂർണത അനുഭവപ്പെടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല, മറ്റ് പ്രകരണങ്ങളുമായി ഇത് സാപേക്ഷമാണ്. ശരിക്കും സന്ധി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സമാസം അറിഞ്ഞേ പറ്റൂ. പക്ഷെ നമുക്കിതിൽ നിന്നൊരു ഏകദേശ ധാരണയുണ്ടാവാം. ആദ്യത്തെ സൂത്രം നോക്കുക. ഇക്കോ എണച്ചി ഇക്കഹസ്ഥാനേ എണുസ്യാത് അച്ചി സംഹിതായാം വിഷയേ. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പരിചയപ്പെടുത്തുന്നത് നിത്യസന്ധികളാണ്. നിത്യസന്ധി എന്ന് പറയുമ്പോൾ ഇവിടെ സമാസത്തിൽ വരുന്ന സന്ധികളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സന്ധി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉപകാരപ്പെടുന്ന കാര്യമല്ല. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഉദാഹരണങ്ങൾ വച്ചുകൊണ്ട് നമ്മൾ സർവത്ര കയറി പദം പിരിച്ചു കളയാനും പാടില്ല. ആശയക്കുഴപ്പത്തിലായിപ്പോ. കാരണം ഇവിടെ ഒരു സമാസം ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നു, പഠിച്ചിട്ടുള്ളതൊക്കെയാം സിദ്ധിവാസ്യ മധ്വരി ധാത്രംശ ലാകൃതിയൊക്കെയാണ്. ഇതെല്ലാം സമസ്ത പദങ്ങളിൽ വരുന്ന സന്ധിയാണ്, നിത്യസന്ധിയാണ്. നമ്മൾ പദം പിരിക്കുന്നതിന് നമുക്ക് ഇതെല്ലാം ആവശ്യം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രക്രിയകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഇതേ നിയമം തന്നെയാണ് നമ്മൾ വാക്യങ്ങളിൽ പദം പിരിക്കുന്നിടത്ത് വരുന്നത്. നിയമം ഒന്ന് തന്നെ, പക്ഷെ ഉദാഹരണങ്ങൾ വേറെ വേറെയാണ്. ഒരു കാരണം അതാണ്, നമ്മളിത് പഠിച്ചു കഴിഞ്ഞാലും നമുക്കൊരു അപൂർണത തോന്നാൻ കാരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇത്യത്ര എഴുതാമെങ്കിൽ നല്ലതാണ്, ഇതി പ്ലസ് അത്ര ഇത്യത്ര. നമ്മൾ ഈ ഉദാഹരണമാണ് ഇപ്പോൾ പഠിക്കുന്നത്, പുസ്തകത്തിലുള്ള ഉദാഹരണമല്ല. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനാണ്? പദങ്ങൾ പിരിച്ചു വായിക്കണം. അടുത്ത് ഇത്യാഹ ഇതി പ്ലസ് ആഹ, ഇതെന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അടുത്ത് ഇതി ഉക്തം ഇതി പ്ലസ് ഉക്തം. അടുത്ത് പറയുന്നത് ഇതി ഊചഹു ഇത്യൂചഹു, അത് ഓരോന്നിൻ്റെയും ഹ്രസ്വവും ദീർഘവും രണ്ടുദാഹരണം വീതം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത്യൂഹു ഇതി, അടുത്ത് ഇതി ഋതം ഇതി പ്ലസ് ഋതം. ഇത്യർത്ഥം എന്നല്ലല്ലോ അവിടെ എഴുതിയത്, ഇത്യർത്ഥം ഇത്യാഹ എന്നെഴുതിയ പോലെ ഇതി പ്ലസ് ഇതി ഇതി ഋകാര ഋ ആദ്യം വരുന്ന പദം കിട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഇതി ഋകാര എന്ന് പറയുന്നത്. ഇതി ഏവം ഇതി ഏവം ഇതി ഐക്ഷത ഇതി ഐക്ഷത ഐക്ഷത ഇതി ഓം ഐക്ഷത ദീർഘമില്ല, ഹ്രസ്വമാണ്. ഇതി പ്ലസ് ഇടയ്ക്കെല്ലാം പ്ലസ് വരണം. ഓം ഇതി ഔത്സഹ, ഔത്സഹ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ഇതി ഔത്സഹ ഒരാളുടെ പേരാണ്. ഔത്സഹ വേറെ പദം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതാണ് നമുക്ക് ഉപയോഗപ്പെടുന്ന സന്ധി. എന്ന് വെച്ചാൽ നമ്മൾ ശ്ലോകങ്ങൾ വരുമ്പോൾ നമുക്ക് പിരിച്ചെഴുതുന്നതിന് ഇത് പഠിച്ചിരുന്നാൽ ഉപകരിക്കും. ഇങ്ങനെയാണ് പിരിക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ കൊണ്ട് അത് പറ്റത്തില്ല. ഇവിടെ എല്ലാം ഈ ഉദാഹരണങ്ങളെല്ലാം എന്താണ്? എല്ലായിടത്തും ഇക്കാരത്തിന് യകാരം വരുന്നതിനുള്ള ഉദാഹരണം. ഇതുപോലെ ഓരോന്നിനും ഉകാരം വരുന്നതിന്, ഉകാരം വരുന്ന ഉകാരത്തിന് വകാരം വരുന്നതിന്, അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്ലോകം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിരിക്കാൻ പറ്റും, പിരിച്ചു വായിക്കാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പിരിക്കാനോട്ട് പോകത്തുമുണ്ട്. സമസ്ത പദങ്ങളെ പിരിച്ചെടുക്കത്തില്ല. പക്ഷേ ഇതെന്താണ്? ഇവിടെ ഉദാഹരണം കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു, ഇത് അനിത്യ സമാസമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇതി അത്ര സമാസം ചെയ്യാതെയും ഉപയോഗിക്കാം. സമാസം ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്, ഇത്യത്ര. ഏകാരത്തിന്റെ സ്ഥാനത്ത് അകാരം വന്നു, എല്ലായിടത്തും ഒരുപോലെ വരുന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ പോയി ആവുന്നു, ഇതി ആഹ ഇത്യാഹ ഇതി ഉക്തം ഇത്യുക്തം ഇതി ഊചഹു ഇത്യൂചഹു ഇതി ഹൃതം ഇത്യർദം. അതെന്താ അവിടെ എഴുതാത്തത്? ഇത്യർദം യായുടെ അടിയിൽ ഇറിവ് കൊടുത്താൽ മതി. ചിറുതം യാടയിൽ ഖൃ എന്നെഴുതുമ്പോൾ എഴുതിയാണ് ചിറുതം. ഇത്യർത്ഥം എഴുതി നോക്കുക, യാടയിൽ ഋ എന്നെഴുതുക. അവിടെ ഇല്ലേ? ഇത് ഇതിനെന്നല്ല കൈകൊണ്ട് എഴുതി കാണിക്കുന്നു. ആ ഇത്യർത്ഥം ഇതി ഋകാര, അവിടെ ദീർഘം പറഞ്ഞു ഋകാര. ഋ വന്നില്ല, ഒരു അതിൻ്റെ അടിയിൽ ഒരു ഒന്നുകൂടെ കൊടുക്കണം. ഋ എന്നുള്ളതിന് രണ്ട് പുള്ളി കൊടുക്കണം. ഇത്യറുകാര ഇതി ഋകാര ഇത്രീകാര ഇത്യറുകാര ഋ വരും. ചിലപ്പോൾ അതിനൊന്നും കമ്പ്യൂട്ടറിൽ കാണത്തില്ല. ഇതി ഏവം ഇത്യേവം, അവിടെ ഏ മേളിപ്പോയി. ആ ലിപിയിൽ വരുന്ന വ്യത്യാസം അത് തന്നെ തിരുകാര. അപ്പോൾ ആ ഒന്ന് മതി, തിരുകാര അങ്ങനെ മതി. ഇതി ഏവം ആ ലിപിയിൽ വരുന്ന വ്യത്യാസം കൂടെ ശ്രദ്ധിച്ചുകൊണ്ട്, എന്നാലേ നമുക്ക് പുസ്തകം കണ്ട് വായിക്കുമ്പം എ എന്ന് പറയുന്ന മേളിൽ വരയായിട്ട് പോയി. ഐക്ഷത രണ്ട് വര വേണം മേളിൽ, ഐക്ക് രണ്ട് വര. ഇത്തി ഐക്ഷത ഇതി ഓം, ഓ എന്നുള്ളത് മേളിലൊരു വരയായിട്ട് പോയി. ഇതി ഔത്സഹ ഇതി ഔസഹാഹ എന്ന ഔസൻ പറഞ്ഞു എന്നൊക്കെ വരുന്ന വാക്യത്തിലാണ് ഇത് വരുന്നത്. വാക്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഭാഷ്യത്തിൽ മറ്റു വായിക്കുമ്പോൾ പറയും, ഇത്തി അത്ര ദുഷ്ടം എന്നവിടെ കണ്ടു. ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഇത്യാഹ ഇത്യാഹ വൈദികാഹ പൗരാണികാഹ സ്മാർത്താഹ എന്നെല്ലാം പറയുന്നിടത്തുള്ള ബാക്കി ബാക്കിഭാഗം നമ്മൾ വിട്ടിരിക്കുകയാണ്. ആണ് ഇത്തി ആഹ എന്ന് പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ള ഇതി ഉക്തം ഇത്യുക്തം ഭാഷ്യകാരേണ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെ. പക്ഷെ അതിൽ ആവശ്യമുള്ള ഭാഗം മാത്രമുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ സൂത്രം പഠിക്കാതെ തന്നെ മനസ്സിലാവും എന്താ മാറ്റം വന്നത്. ഇകാരത്തിൻ്റെ സ്ഥാനത്തെ അകാരം വന്നു. ബാക്കി നമ്മൾ സൂത്രത്തിലൂടെ ഇത് ഇത്രയും അറിഞ്ഞിരുന്നാൽ എളുപ്പമാണ്, വ്യക്തമായി മനസ്സിലാക്കും. Oh, my God.